അഭിമുഖമായി ആരും വണങ്ങുന്നൊരതിരഥനായി ശങ്കരൻ വാണിടും തിരുവൈരാണി കുളത്തിൻ്റെ ജന്മദുഃഖങ്ങളെ നടയടച്ചു ഞാൻ എൻ്റെ ദുഃഖങ്ങളെ നടയടച്ചു ആദിത്യദേവൻ അഭിമുഖമായി ആരും വണങ്ങുന്നൊരതിരഥനായി ശങ്കരൻ വാണിടും തിരുവൈരാണി കുളത്തിൻ്റെ ജന്മദുഃഖങ്ങളെ നടയടച്ചു ഞാൻ എൻ്റെ ദുഃഖങ്ങളെ നടയടച്ചു ദുരഹര ശങ്കര ശംഭോ പരിതൊടുവന്നിക്കുന്നേ ജനിമൃതി ദുരിതമകത്താടയിരുന്നിക്കുന്നേ ദുരഹര ശങ്കര ശംഭോ പരിതൊടുവന്നിക്കുന്നേ ജനിമൃതി ദുരിതമകത്താടയിരുന്നിക്കുന്നേ ോളങ്ങൾ പറനിറയ്ക്കാനെത്തും വെള്ളാരപ്പിള്ളി തൻ മണപ്പരപ്പിൽ തുള്ളുന്നൊരോളങ്ങൾ പറനിറയ്ക്കാനെത്തും വെള്ളാരപ്പിള്ളി തൻ മണപ്പരപ്പിൽ മഞ്ഞൾ വി